അറുപത്തൊന്നാം ദശകം. ഗമിച്ചു വൃന്ദാവനഭൂമി വിട്ടുടൻ വനാന്തരത്തിൽ പശുപാലയുക്തനായി ധരാസുര സ്ത്രീകളിലുള്ള ഭക്തി കണ്ടനുഗ്രഹിപ്പാൻ അഭിവാഞ്ചിതൻ ഭവാൻ. അനാഥമാം കാട്ടിൽ വിശപ്പു ദാഹവും വളർന്ന പൈതങ്ങളെയോർത്തു കണ്ടു നീ അടുത്തു യജ്ഞത്തിരുന്ന വിപ്രതൻ. അടുത്തയച്ച് അന്നം അതിന്നിരുന്നുപോൽ കുമാരർ യാചിച്ചു വിഭോ ഭവാന്റെ പേർ പറഞ്ഞുകൊണ്ട് അന്നമതിന്നു കേവലം. ശ്രുതിസ്മൃതിജ്ഞാനികൾ കേട്ടിടാത്ത പോലിരുന്നു മൗനത്തോടു ഭൂസുരോത്തവർ. കിടാങ്ങൾ ദുഃഖിച്ചിതനാദരത്തിനാൽ മടക്കിനാർ നന്ദിതവർക്കു ചേർന്നതാം. അഭക്തരീ ഭൂസുരർ നിന്നിലെപ്പോഴും ലഭിപ്പതെമ്മട്ടവരോട് ഭോജനം. ഇരക്കുകൻ പേരു പറഞ്ഞു പത്നിമാതരും ഭുജിപ്പാൻ അലിവുള്ള നാരിമാർ. കുളിർത്ത മന്ദസ്മിതമോടുരയ്ക്കവേ ഗമിച്ചിത് അന്നത്തിനു ബാലരങ്ങുടൻ. ഭവാന്റെ പേ കേട്ടു പരിഭ്രമിച്ചുടൻ ചതുർവിധം ഭോജ്യമെടുത്തു ദുഷ്ടരായി തടസ്സവും തട്ടിയകറ്റിയെത്തിനാർ കൊതിച്ച നിൻ കോമളമേനി കാണുവാൻ. ചലിച്ച നൽപ്പീലി കവിൾത്തടങ്ങളിൽ തെളിഞ്ഞിടും കുണ്ടലമാർദ്രനേത്രവും കരം സുഹൃത്തിൻ ചുമലിങ്കൽ ഈ വിധം ഭവാൻ ലസിക്കുന്നതു കണ്ടു നാരിമാർ. ഭവാങ്കലെത്താനൊരു നാരിയോടവേ തടഞ്ഞു തൻ ദീക്ഷിതയജ്ഞവല്ലഭൻ. ഭവാനയോർത്തോർത്തവൾ മുക്തിതൻ പദം വരിച്ചുപോലും സുഹൃതത്തിനാലുടൻ. എടുത്തു ഭോജ്യങ്ങൾ അനുഗ്രഹിച്ചു തന്നുടൽക്കെഴും വാഞ്ചയറിഞ്ഞകറ്റിനാൻ മുടിക്കുവാൻ യാഗം അതീവ തുഷ്ടരായവർക്കെഴും ഭർത്തൃജനങ്ങളൊക്കെയും. സ്വകീയ ദോഷങ്ങളറിഞ്ഞു പത്നിമാർ വരിച്ച നൽ ഭക്തിയുമങ്ങു ചിന്തയാൽ പ്രബുദ്ധരായ വിപ്രപുകഴ്ത്തി നിൻപദം മരുൽപുരാധീശ ഗതങ്ങൾ നീക്കണേ.